നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ദഹിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ അതിന് ചില ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കും. ദൃഷ്ടാന്തത്തെ, ഈ ദൃഷ്ടാന്തത്തെ എന്തിനാണ് എടുത്തു കാണിക്കുന്നത്? അതിന് അതിൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഒരു സിദ്ധാന്തം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സിദ്ധാന്തവും ദൃഷ്ടാന്തവും തമ്മിൽ എന്താ ബന്ധം? ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന എന്താണ്? അതിന് രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്താണ്? എന്തിനു വേണ്ടി ഒരു ദൃഷ്ടാന്തത്തെ അവതരിപ്പിക്കുന്നു? ഇനിയിപ്പോ അടുത്തു വരുന്നതും അതാണോ? അടുത്ത പദ്ധതി പറയുന്നത് ഈ പറഞ്ഞതിന് ദൃഷ്ടാന്തമാണ്. വേറെ ഞാൻ പറഞ്ഞ കാര്യമാണ്, പറഞ്ഞെന്താണെന്ന് ഓർമ്മയുണ്ട? നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും, അതെനിക്കും അറിയാം. എന്തിനു ഒരു ദൃഷ്ടാന്തത്തെ അവതരിപ്പിക്കുന്നു? അതുകൊണ്ട് തന്നെ അത് ശരിയാ. ദൃഷ്ടാന്തത്തിന്റെ പ്രയോജനം എന്താണ്? പലതവണ പറഞ്ഞില്ല. ദൃഷ്ടാന്തത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത് അതൊരു യുക്തി വിചാരത്തിന് വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തം പറയുന്നത്. അപ്പോൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇല്ലെങ്കിലും അത് കിട്ടുകയുള്ള ഒരു സിദ്ധാന്തം പറയുന്നു. പഴയ രീതി അതാണ്, ഇന്നത്തെ രീതി അതല്ല എന്ന് മനസ്സിലാക്കണം. ഒരു ആദ്യം ഒരു സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നു, എന്തെങ്കിലും ബ്രഹ്മസത്യം, ജഗത് നിത്യ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജഗത്ത് അധ്യാരോപമാണ്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ ഒരു ഉദാഹരണം എടുത്ത് കാണിക്കുന്നു. ആ ഉദാഹരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന സിദ്ധാന്തത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യുക്തി അതിനകത്തുണ്ട്. അങ്ങനെയാണ് നമ്മൾ യുക്തി എന്ന് പറയുന്നത്. അത് താർക്കികന്മാരുടെ ഒരു ശൈലിയാണ്. അവരെന്തു പറയുന്നു? പർവ്വതോന്മാൻ ധുമാ, അവരെന്തു പറയും? ബുദ്ധമാണ്. ഈ പറയുന്ന അനുമാനത്തിന് ഒരു യുക്തി അവിടെയുണ്ട്. മാനസത്തെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണോ പുകയുള്ളിടത്തെല്ലാം തീയുണ്ട്. ആ യുക്തി എന്ന് പറയുന്നത് എന്താണ്? ആ പുകയും തീയും തമ്മിലുള്ള ഒരു ബന്ധമാണ് അത് കണ്ടെത്തുക. അപ്പൊ ഒരു നിയമം മനസ്സിലാക്കുകയാണ്. പിന്നെ ആ നിയമം ശരിയാണോ എന്ന് നിരന്തരമായി പരിശോധിക്കും. ആ നിയമത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ? അപ്പോ ഇത് സങ്കല്പമാണെന്ന് പറഞ്ഞു. സങ്കല്പമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? നമുക്കിത് സങ്കല്പമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തുകൊണ്ട്? അനുഭവത്തിലുള്ളത് കൊണ്ടല്ല. ഈ പ്രപഞ്ചമൊക്കെ ഒരു സങ്കല്പമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മൾ സങ്കല്പിച്ചല്ല ഇത്. നമ്മൾ സങ്കല്പിക്കുന്നവരെയും കൂടെ ഒന്നും നടക്കുന്നില്ല. എന്നാ പിന്നെ സംഗതി എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഇത് സങ്കല്പം ആരുടെ ആയിക്കൊള്ളട്ടെ, ഇവിടെ ചിതാത്മാവിന്റെ എന്ന് പറയും. സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതൊരു സിദ്ധാന്തമാണ്. ഇനി പറയും സങ്കല്പം മനസ്സോ വസ്തു അനുദേഹദോസ്തു ജന്മനഹ. സങ്കല്പം മനസ്സ് ഇതൊന്നും ഭേദമില്ല. അത് തന്നെയാണ് ഈ പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമുക്കൊരു എല്ലാ മനുഷ്യനും സഹജമായി തന്നെ ഒരു യുക്തിബോധമുണ്ട്. അതുകൊണ്ടാണ് റേഷണൽ അനിമൽ എന്ന് പറയുന്നത്. മനുഷ്യൻ യുക്തിപരമായി ചിന്തിക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പ്രയാസമാണ്. പക്ഷെ അതൊരു സിദ്ധാന്തമാണ്. എവിടത്തെ സിദ്ധാന്തം? അദ്വൈതത്തിലെ സിദ്ധാന്തം. അങ്ങനെ ഒരു സിദ്ധാന്തത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്വൈതം മുന്നോട്ട് പോകുന്നത്. അതിന് ഇതെങ്ങനെ ബോധ്യപ്പെടും? സ്വപ്നം പോലെ. അതാണ് സ്വപ്നത്തെ പറയുന്നത്. അപ്പോ സ്വപ്നത്തെ കുറിച്ച് നമ്മൾ ഉണർന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യമാണ്, സ്വപ്നം കണ്ടതൊന്നും വാസ്തവം അല്ല. അവിടെ പിന്നെ എന്താ യാഥാർത്ഥ്യം ആയിട്ട് അനുഭവിച്ചത്? എല്ലാം കേവലം സങ്കല്പങ്ങളായിരുന്നു. അതുപോലെ അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാകേണ്ട യുക്തി എന്താണ്? നമ്മളൊരു കാര്യത്തെ യാഥാർത്ഥ്യമായി അനുഭവിച്ചാലും അത് സങ്കല്പമായിരിക്കും. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മനസ്സിലായ എന്താണ് എന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് മാറ്റി പറയാം. ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇതാണ് ഞാനിപ്പോ എന്താ പറഞ്ഞു? വളരെ ശ്രദ്ധിച്ചിരിക്കുന്നു. നമ്മൾ ഒരു കാര്യത്തെ യാഥാർത്ഥ്യമായി അനുഭവിച്ചാൽ ഇത് അനുഭവമാണ്. ജഗത്തെന്ന് പറയുന്നത് നമ്മുടെ യാഥാർത്ഥ്യമായ ഒരു അനുഭവമാണ്. അപ്പൊ അങ്ങനെ യാഥാർത്ഥ്യമായി അനുഭവിച്ചാലും അത് സങ്കല്പമാകാം. ഇതാണ് സ്വപ്നം ദൃഷ്ടാന്തം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യുക്തി. സ്വപ്നത്തിൽ എന്ത് ചെയ്യുന്നു? എല്ലാം യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ബോധ്യപ്പെട്ടെന്താണ്? അത് വെറും സങ്കല്പമാണ്, മാനസിക സങ്കല്പങ്ങളാണ്. അപ്പോ അങ്ങനെ ഒരു യുക്തി അതിൽ നിന്ന് മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ടാണ് സ്വപ്ന ദൃഷ്ടാന്തമൊക്കെ പറയുന്നത്. സ്വപ്ന ദൃഷ്ടാന്തമല്ല, എവിടെയെല്ലാം ദൃഷ്ടാന്തം പറയുന്നു അവിടെയെല്ലാം അതിൽ നിന്ന് നമ്മളൊരു ഒന്നോ അത് കൂടുതലോ യുക്തികളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന സിദ്ധാന്തത്തിൽ ആ യുക്തികളെ പ്രയോഗിക്കണം. ഇതാണ് അദ്വൈതത്തിന്റെ രീതി. അപ്പൊ ഈ അദ്വൈതത്തിലെ എല്ലാ ആശയങ്ങളും യുക്തി അധിഷ്ഠിതമാണ്. അതാദ്യം മനസ്സിലാണ്. വെറുതെ പറയും ഇത് യുക്തി. ചിലർ അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട്. മന്ദബുദ്ധികളെന്നേ പറയാൻ പറ്റും. അങ്ങനെയല്ല, അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതെല്ലാം യുക്തി അധിഷ്ഠിതമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. പിന്നെ എന്തുകൊണ്ടിത് ഇവർക്ക് മനസ്സിലാകാത്തത്? കാരണം അത് ഈ പറയുന്ന യുക്തി സ്വപ്നത്തിൽ സത്യമായി എല്ലാം അനുഭവിക്കുന്നു. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം. സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളെല്ലാം സത്യമായിട്ടാണ് അനുഭവിച്ചത്. പക്ഷെ ഉണർന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അവിടെ പാലും തേനും ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഒരു നമ്മുടെ സങ്കല്പം, മനസ്സിന്റെ സങ്കല്പം. അപ്പോ പ്രപഞ്ചത്തെ സംബന്ധിച്ചും പറയുന്നു, ഈ പ്രപഞ്ച അനുഭവങ്ങളെല്ലാം എന്താണ്? അതുപോലെ സങ്കല്പമാണ്. സ്വപ്നത്തിൽ ഈ സങ്കല്പങ്ങളൊക്കെ എവിടെ നടന്നു? തന്നിൽ നടന്നു. താൻ ആരാണ്? സ്വപ്നത്തിനും താൻ അറിവായിരുന്നു. ഉണർന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴും താൻ അറിവ് തന്നെയാണ്. സ്വപ്നത്തിൽ സങ്കല്പങ്ങളെല്ലാം എവിടെ നടന്നു? അറിവിൽ. സ്വപ്നത്തിൽ കണ്ട പാലും തേനും ഒക്കെ എന്താണ്? സങ്കല്പമാണ്, അത് അറിവാണ്. അതുപോലെ തന്നെയാണ് ഈ ഉണർന്നിരിക്കുമ്പോഴും കാണുന്ന ഈ പാലും തേനും എല്ലാം എന്താണ്? സങ്കല്പമാണ്, അറിവാണ്. ഇതൊക്കെ അറിവിൽ സംഭവിക്കുകയാണോ? അപ്പോ ഇങ്ങനെ ഒരു യുക്തിയിലൂടെ ഇത് മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ട് പറയുന്നത്. അല്ല, യുക്തിയില്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളോട് വിശ്വസിക്കാൻ പറയുക. പലരും അദ്വൈതത്തെ ഒരു വിശ്വാസമായിട്ടാക്കുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു യുക്തിയൊക്കെ പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കാൻ ആൾക്കാർക്ക് പ്രയാസമില്ല. അങ്ങനെ പ്രയാസം വരുമ്പോൾ നിങ്ങൾ ആൾക്കാരോട് പറയുന്നത് ഗുരു പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മഹർഷി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, മഹർഷി പറഞ്ഞു, എന്നാ അത് ശരിയാണ്. അപ്പൊ അത് വിശ്വാസമാണ്. ഗുരു പറഞ്ഞുകൊണ്ടോ മഹർഷി പറഞ്ഞതുകൊണ്ടോ ഇതിനെ വിശ്വസിക്കാനല്ല പറയുന്നത് അദ്വൈതത്തിൽ. ഇതിനെന്താണ്? യുക്തിയിലൂടെ ബോധ്യപ്പെടാൻ ഇതാണ് പറയുന്നത്. അതിന് എന്തുകൊണ്ട്? അതിനാണ് ദൃഷ്ടാന്തത്തെ പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഏത് ദൃഷ്ടാന്തത്തെ എടുത്താലും ഇനി പറയാൻ പോകുന്ന ദൃഷ്ടാന്തങ്ങളെ എല്ലാം അങ്ങനെ മനസ്സിലാക്കും. എന്റെ വ്യാഖ്യാനത്തിൽ സ്പഷ്ടമായി എഴുതി വെച്ചിട്ടുണ്ട്, ചോദിച്ചത് എന്നാണ്. ഇതങ്ങനെ യുക്തി വിചാരം ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യമല്ല. വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ജീവിതം വേസ്റ്റാക്കി എന്നുള്ള എന്ത് പറയുന്നു? അതൊന്നും പറയാനില്ല. എന്നാൽ ഇതിനകത്തൊരു പ്രശ്നമാണ്. ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണ്? അദ്വൈതി പറയുന്ന ഈ യുക്തികൾ എല്ലാം തന്റെ സിദ്ധാന്തത്തിന് അനുഗുണമായ യുക്തികളാണ്, തന്റെ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന യുക്തികളാണ്. ഈ യുക്തികൾ മറ്റുള്ള എല്ലാവർക്കും ഒരു സമ്മതമുണ്ട്, അതാണ് പ്രശ്നം. അത് ഇനി മറ്റുള്ളവർ ദ്വൈതികളോ ദുഷ്ടാദ്വൈതികളോ ഒക്കെ അവരുടെ സിദ്ധാന്തം പറയാൻ എന്ത് ചെയ്യും? ഇതേപോലെ യുക്തികൾ പറയും. പക്ഷെ ആ യുക്തി അദ്വൈതിക്ക് സമ്മതമുണ്ടാവും. ഇതാണ് ഇതിനകത്ത് വരുന്ന പ്രശ്നം. യുക്തി ആശ്രയിക്കുന്നിടത്ത് വരുന്ന ഒരു പ്രശ്നമാണ്. അദ്വൈതിക്കത് മതി. അദ്വൈതി അതിൽ കൃതാർത്ഥനാണ്. കാരണം എന്തുകൊണ്ട്? അദ്വൈതി ഈ ഒരു തത്വത്തെ, ഈ പറയുന്ന തത്വത്തെ അയാൾ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഉൾക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ തന്നെ അതിനെ യുക്തി കൊണ്ട് അതിനെ സാധൂകരിക്കാം. അയാളുടെ യുക്തി ബോധ്യം എന്ന് പറയുന്ന ഒന്നാണ്. അയാള് ഈ തത്വത്തെ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ടാണ് ത്വം ഹി ബ്രഹ്മ എന്ന് ഗുരു ശിഷ്യനോട് പറയുന്നത്. പറഞ്ഞിട്ടവിടെ നിർത്തിക്കളയല്ല. എന്തുകൊണ്ട്? വീണ്ടും അതിനെ നിരന്തരം വിശദീകരിക്കുക. എന്ന ചെയ്യുകയാണ് ഈ പറയുന്ന ഈ വിശദീകരണങ്ങളെല്ലാം എന്താണ്? ശിഷ്യൻ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് അതിനെ യുക്തിയിലൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിശദീകരണം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ത്വം ഹി ബ്രഹ്മ എന്ന് പറയുന്ന ഒരാളെ അംഗീകരിക്കാനേ തയ്യാറല്ല. അങ്ങനെ ഒരു ആശയത്തെ അയാൾ ഞാൻ ബ്രഹ്മമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ അയാളോട് തിരിഞ്ഞ് പറയണം നജേന്ദ്രിയാണ് നാം മണ നാം ബുദ്ധി ചിത്തം ബഹു എന്ന് പറഞ്ഞാൽ അയാൾ ഒരു പണി നോക്കാൻ പറഞ്ഞു അംഗീകരിക്കാറില്ല. അംഗീകരിക്കത്തില്ല. ആദ്യം ആ ഒരു തത്വത്തെ അംഗീകരിച്ചതിന് ശേഷം യുക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു? അംഗീകാരത്തെ ബലപ്പെടുത്തണം. അത് യുക്തി കൊണ്ടേ സാധിക്കും. യുക്തി കൊണ്ടാണ് പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ യാതൊരു ഉപായവും പണ്ടുണ്ടായിരുന്നു. നമ്മുടെ തത്വചിന്ത മുഴുവൻ അങ്ങനെയാണ്. പക്ഷെ ആ യുക്തി എന്ന് പറയുന്നത് ആ തത്വത്തെ അംഗീകരിക്കാൻ മനസ്സുള്ള ഒരുവന് മാത്രമേ അത് വിജയിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ശങ്കരാചാര്യർക്ക് ശേഷം വന്ന രാമായണനും മാധ്വനും എല്ലാം അദ്വൈതം നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. നമ്മളെ പറയുന്നുമില്ല, നല്ലവണ്ണം പഠിച്ചതിന് ശേഷം അതിന് തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് രണ്ടുപേരും നല്ലവണ്ണം പഠിച്ചിരുന്നു. പഠിച്ചിട്ട് അവര് തള്ളിക്കളഞ്ഞു. അവർ പറഞ്ഞത് എന്തുകൊണ്ട്? അവര് ആ അദ്വൈതം എന്ന് പറയുന്ന ഒരാശയത്തെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അതിനെ അനുകൂലിച്ച് പറഞ്ഞ യുക്തികളൊക്കെ അവർക്ക് നിഷിദ്ധമാണ്, അതൊന്നും അവർ സ്വീകരിക്കാനായി തയ്യാറല്ല. ഇത് മോരും മുതലയും പോലെ രണ്ടായിരിക്കത്തേ ഉള്ളൂ. പ്രത്യേകം മനസ്സിലാക്കും. ഇതെല്ലാം കൂടെ സമന്വയിപ്പിച്ച ആളാണ് ഗുരുദേവൻ. ഇത് ഇതൊന്നും മനസ്സിലാക്കാത്ത പൊട്ടന്മാർ പറയുന്നു. നേരജമായി ഇത് മനസ്സിലാക്കാത്തവർക്കേ അത് പറയണം. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഒന്നിനെ അതിനിശ്ചിതമായി ഖണ്ഡിച്ചതിന് ശേഷമാണ് മറ്റൊന്നിനെ സ്ഥാപിക്കുന്നത്. പിന്നെ രണ്ടും അങ്ങനെ ഒന്നാവും. ഇവിടെ ഇട്ട് സമന്വയിപ്പിക്കും. ആര് സമന്വയിപ്പിക്കും? അത് നിശ്ചിതമായ വിമർശനമാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? രാമാനുജ ഭാഷയും നോക്കണം, ശങ്കരായുടെ ഭാഷയും നോക്കണം. എങ്ങനെയാണത് ഖണ്ഡിച്ചിരിക്കുന്നത്? ഒരിക്കലും ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ സ്വപ്നത്തിന്റെ കാര്യം ചോദിച്ചുകൊണ്ടത് പറഞ്ഞ ആണ് ഇത് പറഞ്ഞത്. ഇതെല്ലാം യുക്തിയാണ്. അപ്പൊ ആ യുക്തിയിൽ വരുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത്, ആ സിദ്ധാന്തത്തെ ഉൾക്കൊള്ളാൻ മനസ്സുള്ളവരുവിന് മാത്രമേ ആ യുക്തി ഫിറ്റാവൂ. അതുകൊണ്ട് ഈ അദ്വൈതികളും ആദ്യം ചെയ്യുന്ന എന്താണ്? ആദ്യം നമ്മുടെ സിദ്ധാന്തത്തെ അവതരിപ്പിക്കും. ആദ്യം ഇതാണ് ഞങ്ങളുടെ സിദ്ധാന്തം, എല്ലാ ആചാര്യന്മാരും. എന്നിട്ട് അതിനനുഗുണമായ യുക്തികളെ പറയും, അതിനെ ചോദ്യം ചെയ്യുന്നവരെ ഖണ്ഡിക്കും, എന്നിട്ടത് സ്ഥാപിക്കും. അപ്പോ അവർക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ഭാഷ്യം എന്നൊക്കെ പറയുന്നതാണ് ഭാഷ്യത്തിന്റെ രീതി അതാണ്. കാരണം ഈ ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ അദ്വൈതം എന്ന് പറയുന്നതിനെ സമർത്ഥിക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരും, ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നു. അധ്വാനിക്കേണ്ടി വന്നുകൊണ്ട് ഒരുപാട് വിഷയങ്ങളെ പരാമർശിക്കേണ്ടി വന്നു. അദ്വൈതം മാത്രമല്ല, അദ്വൈതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ജഗത്ത്, ജഗത്തിന്റെ സൃഷ്ടി, പിന്നെ കർമ്മങ്ങൾ, ഉപാസനകൾ, നിരവധി വിഷയങ്ങളെ ചർച്ച ചെയ്തതിനു ശേഷമേ അദ്വൈതത്തെ സമർത്ഥിക്കാൻ കഴിഞ്ഞുള്ളൂ ആ കാലഘട്ടത്തിൽ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ പ്രതിപാദന ശൈലി വേറെയാണ്, അവർ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ വേറെയാണ്. ഗുരുവാണെങ്കിൽ എന്താ ചെയ്തിരിക്കുന്നത്? അദ്വൈത ഭാഷയും ഗുരു എന്റെ രചനയുമായിട്ടുള്ള വ്യത്യാസം, പ്രധാനമായ വ്യത്യാസം എന്താണ്? അത് തന്നെ. അതായത് അദ്വൈതത്തിന്റെ സാരത്തെ ഗുരു ഉൾക്കൊണ്ടത്, എന്നിട്ട് അത് തന്റേതായ രീതിയിൽ എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. ഇപ്പൊ ഭാഷ്യത്തിൽ ചെയ്ത ജോലിയൊന്നും ഗുരുവിന് ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ അതിന്റെ സാരത്തെ ഗുരു ഉൾക്കൊണ്ടു, അവതരിപ്പിക്കുകയും ചെയ്തു. ചില വേദാക്കൾ പറയുന്ന എന്താണ്, ഭാഷ്യത്തിലൊക്കെ ശങ്കരാചാര്യ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗുരു അതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഗുരു ശങ്കരാചാര്യർക്ക് മേലെയാണ്. ഗുരു ശങ്കരാചാര്യർക്ക് മേലെയാണോ താഴെ ആണോ എന്നൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമോ ഉള്ള കാര്യമേ അല്ല. അത് അപ്രസക്തമായ കാര്യങ്ങളാണ്. പക്ഷെ ഇത് ചർച്ച ചെയ്യണം. എന്താണോ ശങ്കരാചാര്യ പരാമർശ ഒരുപാട് വിഷയങ്ങളും സാങ്കേതിക സംജ്ഞകളും ഒന്നും ഗുരു പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതിന്റെ സംഘത്വം എന്താണെന്ന് വെച്ചാൽ ശങ്കരാചാര്യ ഭാഷ്യം എഴുതിയ ആളാണ്, അദ്വൈതത്തെ സ്ഥാപിച്ച ആളാണ്. ഗുരു അതിന്റെ സാരം ഗ്രഹിച്ച് വെളിപ്പെടുത്തിയാളാണ്. പിന്നെ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോ ശങ്കരായിട്ട് പറഞ്ഞ രീതി കാണത്തില്ല. ശങ്കരാചാര്യർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ അവതരണ രീതികളൊക്കെ ഇതിൽ കാണും. കാരണം ഇത് ഭാഷയുണ്ട്. എന്തൊക്കെ ആൾക്കാർ പറയും? എനിക്ക് ഞാനൊരു പ്രഭാഷണം കേട്ടാണ് പണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഒരു വലിയ ഈശാവാസ്യപനിഷത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭാഷ്യമാണ് എന്ത്? ഗുരുവിന്റെ ഭാഷ്യമാണ്. ഗുരു ഈശാവാസ്യപനിഷത്തിൽ ഒരു ഭാഷ്യം എഴുതിയില്ല. ഗുരു എന്താ ചെയ്തത്? കേവലം ഒരു പരിഭാഷയാണത്. ഒരു ഭാഷ്യവനാകത്തില്ല. പരിഭാഷ എന്ന് വെച്ചാൽ ഈശാവാസ്യപനിഷത്തില് ചില സാങ്കേതിക പദങ്ങളുടെ അർത്ഥം പോലും ഗുരു പറഞ്ഞില്ല. ഏതിന്റെ? സംബോധി അസംബോധി എന്ന് എന്താണെന്നും ഗുരു പറഞ്ഞില്ല. അത് പറയണമെങ്കിൽ ഭാഷ എഴുതണം. അപ്പൊ ഭാഷയല്ല എഴുതിയത്, ഗുരു അതിനൊന്ന് പരിഭാഷപ്പെടുത്തി. അപ്പൊ പിന്നെ ഈ സംബോധി അസംബോധിയൊക്കെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദ്യം വരും. എങ്ങനെ മനസ്സിലാക്കും? ഭാഷകളിൽ നിന്ന് മനസ്സിലാക്കും. താല്പര്യമുണ്ടെങ്കിൽ പരിഭാഷയിൽ അത് തന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ അത് പരിഭാഷ അല്ലാതെയാവും. എന്നാലും ഒരാൾ ഇങ്ങനെ അടിച്ചു പൊക്കുകയാണ്. ചിലർക്ക് എന്നാലും ഉറക്കം വരുത്തും. ആൾക്കാരനെ കൈയെടുത്ത് പാസ്സാക്കി. അപ്പോൾ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഗുരുവിന്റെ കൃതികളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു എന്ന് പറയുന്ന സാരഗ്രാഹ്യമാണ്. സാരം എന്താണോ അത് ഗ്രഹിക്കുക, തന്റേതായ രീതിയിൽ അവതരിപ്പിക്കുക, അതേ ഗുരു ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഭാഷകാരൻ ഉപയോഗിച്ച ടൈംസ് എല്ലാം ഇതി വരണം. വരാത്തുള്ളത് വേറെയാണ്, മറ്റാണ്, മറിച്ചാണെന്നൊക്കെ പറയുന്നത് ശുദ്ധാസംബന്ധമാണ്, ബോധമില്ലാത്ത. ശങ്കരായർക്ക് മുമ്പ് എത്ര പേരത് ഉപയോഗിച്ചിരിക്കുന്നു. ഈ പൊട്ടന്മാർക്കൊന്നും അറിയത്തില്ല. വായിക്കേണ്ട ഗ്രന്ഥങ്ങള് ഗുരുവിന് മുമ്പ് ഒരുപാട് പേരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഗുരു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഉദാഹരണം ഉപയോഗിച്ചെന്ന ധരിച്ചിരിക്കുന്നത്. ശങ്കരായർക്ക് മുമ്പ് തന്നെ ഈ മലർമാലയുടെ ഉദാഹരണമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മലർമാല അല്ലെങ്കിൽ തെറ്റിസർപ്പ് ഇതൊന്നും പറയുന്നത് ശങ്കരായർ കണ്ടുപിടിച്ച കാര്യമൊന്നുമില്ല. അതിനു മുമ്പ് ഇത് ധാരാളം പ്രയോഗിച്ചിരുന്നതാണ്. ഇതൊക്കെ ശങ്കരായിട്ട് തലയിൽ കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇവർക്ക് നമ്മുടെ ഈ ഇവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രങ്ങളെ കുറിച്ചൊന്നും യാതൊരു ബോധവും. അതാണ് ഈ ശങ്കരായർ കണ്ടുപിടിച്ചായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ശങ്കരായർക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് ജീവിച്ചിരുന്നവര് ഉപയോഗിച്ച ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ശങ്കരന്റെ ശിഷ്യന്മാരെ തന്നെ ഉപയോഗിച്ചതാണ്. ഈ മലർമാല എന്ന് പറയുന്നത് ശങ്കരാചാര്യന്റെ നേരിട്ടുള്ള ശിഷ്യനെന്ന് കഥകളിൽ പറയുന്ന സുരേശ്വരാചാര്യർ അദ്ദേഹത്തിന്റെ വാർത്തകത്തിൽ ഉപയോഗിച്ച ഒരു ഉദാഹരണമാണ്. നവിനി മൂല്യ നവീകരണമൊക്കെ ചെയ്ത് പുള്ളിയാണെന്ന് പറയും. ബോധമില്ല എന്നൊന്നും പറഞ്ഞാൽ മതി. അത് അബദ്ധമാണ് എന്ന് പറയും. ഒരു ഉദാഹരണം കൊണ്ട് എന്തോ കൂടുതലായി സാധിച്ചു എന്നൊക്കെ പറയുന്നു. അത് നേരത്തെ ഉള്ള ഉദാഹരണങ്ങളാണ്. രജ്ജസപ്പ ശങ്കരാചാര്യ കണ്ടുപിടുത്തമൊന്നുമില്ല. ഇപ്പൊ എത്രയോ ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. ന്യായ വൈശേഷിക ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതാണ്. സാങ്കേന്മാരുപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് നമ്മൾ അദ്വൈതം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനൊരു വലിയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം മനസ്സിലാക്കിയാലേ ഈ പ്രയോഗിച്ചിരിക്കുന്നതിൻ്റെ ഒക്കെ സാങ്കത്യം നമുക്ക് ശരിക്കും മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഹയർ മാത്തമെറ്റിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച എഞ്ച് പടി മുതൽ പഠിച്ചതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലും നമുക്കത് പഠിക്കാൻ പറ്റും. അല്ല, അതിനകത്ത് എഞ്ചോടി ഇല്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അതിനകത്ത് എഞ്ചോടി കാണത്തില്ല. വെക്റ്റർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഞ്ചോടി ഇല്ല. പക്ഷെ അതുവരെ എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോകണം. അതുപോലെ തന്നെയാണ് ഇതിനും. അദ്വൈതത്തെ സംബന്ധിച്ചും അദ്വൈതി പരാമർശിച്ചിട്ടുള്ള ഓരോ ശാസ്ത്രങ്ങളിലും ഇതേ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നറിയണമെങ്കിൽ ആ ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് നല്ല പരിചയം വേണം. എന്നാലും അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ എഴുന്നള്ളിക്കുന്നത്. അബദ്ധം ആര് പറഞ്ഞാലും അത് അബദ്ധം തന്നെ പറയുന്നത്, അതിന് യാതൊരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെന്താണ് അദ്വൈതം എന്ന് പറഞ്ഞിട്ട് വിവേക ചൂടാമണി വായിക്കും, എന്നിട്ട് പറയും വിവേക ചൂടാമണി പറഞ്ഞെന്നും ഗുരുദേവ കൃതികളിലില്ല എന്ന് പറയും. അപ്പോ ശങ്കരാചാര്യർ പറഞ്ഞ വേറെ, ഗുരു പറഞ്ഞ വേറെ, ഇതൊക്കെ അബദ്ധമാണ്, പരമാബദ്ധം, ലേസ്റ്റ് വ്യാഖ്യാനങ്ങൾ എന്നെ പറയുന്നു. നമ്മൾ ശങ്കരാചാര്യർ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശങ്കരാചാര്യരുടെ ഭാഷ്യം തന്നെ പഠിക്കുന്നു. ഭാഷ്യത്തിൽ നിന്ന് ശങ്കരാചാര്യർ എന്ത് പറഞ്ഞെന്ന് മനസ്സിലാക്കും, അതിന്റെ വെളിച്ചത്തിൽ ഇതൊക്കെ പരിശോധിക്കുന്നു. അപ്പോ മാത്രമേ ഇത് തമ്മിലുള്ള സാധർമ്മ്യവും വൈധർമ്മ്യവും മനസ്സിലാക്കാൻ പറ്റൂ, എന്തൊക്കെ വ്യത്യാസം ഉണ്ട് എന്നും മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ വിട്ടല്ല. വിവേക ചൂടാമണി വായിച്ചിട്ട് ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചിട്ട് ഇത് വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ എഴുതി വയ്ക്കും, അവിടെയാണ് പ്രശ്നം. പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ശങ്കരാചാര്യർ പറയാത്ത പല കാര്യങ്ങളും ഈ വേദിയോടാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഭാഷ്യത്തിലില്ലാത്ത പല കാര്യങ്ങളും എഴുതിയാണെന്ത് വേദിയോടാണ്. അതിനാണ് ശങ്കരാചാര്യരുടെ എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് താരതമ്യം ചെയ്യുന്നത്, സമന്വയം. എന്തോന്നിട്ട് സമന്വയിക്കാൻ? അതുകൊണ്ട് യുക്തി, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ യുക്തി അധിഷ്ഠിതമായ ഈ അദ്വൈത വിചാരമാണെങ്കിലും അതെല്ലാവർക്കും സമ്മതമുണ്ട്. അതതിന്റെ ഒരു ദോഷം. മറ്റൊരു ദോഷം എന്താണോ അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മറ്റൊരു ദോഷം? എന്താണ് അങ്ങനെ യുക്തിയിൽ വരുന്ന ഒരു പെസക്? യുക്തിയിൽ വരുന്ന പെസകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ വിജ്ഞാനം മാറിക്കൊണ്ടേയിരിക്കും. മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിനനുസരിച്ച് യുക്തികളും മാറും. വിജ്ഞാനം വെച്ചാൽ ഭൗതിക വിജ്ഞാനം. ഈ ഭൗതിക വിജ്ഞാനം മാറുന്നതനുസരിച്ച് യുക്തി മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഇതൊക്കെ എഴുതിയ കാലത്ത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അവർക്ക് എന്ത് ധാരണയാണ് ഉണ്ടായിരുന്നത്. ആ ധാരണയിൽ നിന്നുകൊണ്ടാണ് അവരെന്തുണ്ടാക്കിയത്? യുക്തി ഉണ്ടാക്കിയത്. അപ്പോ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് മാറി. അന്ന് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ അറിവാണ്. അറിവ് മാറും. അറിവ് മാറുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ അറിവിൽ നിന്ന് കെട്ടിപ്പടുത്ത യുക്തികളെല്ലാം പ്രസക്തമാകും. അപ്പൊ നമുക്ക് തോന്നും ഈ അദ്വൈതം പറഞ്ഞിരിക്കുന്ന ഇതൊക്കെ യുക്തിരഹിതമാണല്ലോ എന്ന് തോന്നും. പറഞ്ഞു മനസ്സിലായോ? അതിനർത്ഥം അന്ന് അവർ യുക്തി പ്രയോഗിച്ചില്ലെന്നല്ല, അവരൊന്നും ശരിയായ യുക്തികളെ തന്നെ പ്രയോഗിച്ചത്. കാലം മാറി, യുക്തിക്ക് നിലനിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? പറഞ്ഞു എന്തോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്ന, അതായത് ഈ തീ, അഗ്നി എന്ന് പറയുന്ന സാധനം, ഈ അഗ്നിയെ ഉണ്ടാക്കാൻ മനുഷ്യൻ പഠിച്ചിട്ട് എത്ര കാലമായെന്ന് അറിയാം? അറിയാം. ഇന്നത്തെ ഗവേഷണങ്ങൾ പറയുന്ന ഏകദേശം 50,000 വർഷമായെന്നാണ് മനുഷ്യൻ അഗ്നിയെ ഉണ്ടാക്കാൻ പഠിച്ചത്. എന്നുവെച്ചാൽ ഇന്നിരിക്കുന്ന മനുഷ്യരെന്ന് പറയുന്ന ഹോമോ സാപ്പിയൻസ് ആണ്. മുമ്പ്, തൊട്ട് മുമ്പ് നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരാണ് നിയാണ്ടർത്താൽ എന്ന് പറയുന്ന ഗ്രൂപ്പ്. നമ്മളെക്കാളും വലിയ തലച്ചോറും തനിയും ഉണ്ടായിരുന്ന ആൾക്കാർ. പക്ഷെ അവര് നശിച്ചുപോയി. അതിനൊരു കാരണം നമ്മുടെ കുബുദ്ധിയാണെന്നും പറയുന്നുണ്ട്, നമ്മളെ പോലെയുള്ളവർ. അപ്പൊ അവര് അവരുടെ ഈ കുരുമാടങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ പല സ്ഥലത്ത് ആ സൈറ്റുകളിൽ നിന്ന് കിട്ടിയ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അത് പരിശോധിച്ചു നോക്കിയപ്പോൾ അത് ഉരസി തീ ഉണ്ടാക്കാൻ അവര് മനസ്സിലാക്കിയിരുന്നു എന്ന് മനസ്സിലായി. 50,000 വർഷം അന്ന്. അപ്പൊ തീയെ കുറിച്ച് അവരുള്ള അതെന്താണ്, രണ്ട് വസ്തുക്കൾ എടുത്തു വെച്ച് ഉരസി കഴിഞ്ഞാൽ തീ ഉണ്ടാവും. കാരണം ഇന്ന് വളരെ സൂക്ഷ്മമായ ഗവേഷണങ്ങൾ നടത്തുന്നു. ആ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്, വെറുതെ ഇതുപോലെ ഭാവനയിൽ പറയുന്നതാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സേഫ്റ്റി മാച്ചസ്, ഇത് ഉണ്ടായിട്ട് എത്ര കാലമായെന്നറിയാം? അത് തീ ഉണ്ടാക്കുന്ന സാധനമാണ്. എത്ര കാലമായെന്നറിയാം? അതൊരു 1890s അതിനുശേഷമാണ് ഉണ്ടായത്. എന്നുവെച്ചാൽ 100 വർഷം, 125 വർഷം കൊണ്ടിട്ട്. അപ്പൊ 50,000 വർഷം മുമ്പേ മനുഷ്യൻ എന്ത് ചെയ്തു? തീ ഉണ്ടാക്കാൻ പഠിച്ചു. പക്ഷെ തീപ്പെട്ടി ഉണ്ടാക്കിയതപ്പോ 100, 120 സേഫ്റ്റി മാച്ചസ് എന്ന് പറയുന്ന വ്യത്യാസം. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്റെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ ഈ പണിക്കാർ വരും, കൃഷിഭൂമി ഉണ്ടായിരുന്നു. അപ്പൊ അവരീ പറമ്പില് കിളച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ബീഡി വലിക്കാൻ വേണ്ടി ഇവർ തീപ്പെട്ടി ഉരയ്ക്കുന്ന എങ്ങനെയെന്നറിയാം? മാച്ചസ് മൺവെട്ടിയിലാണ് ഉരയ്ക്കുന്നത്. അത് എന്റെ കുട്ടിക്കാലത്ത് കണ്ടാണ്, അധികം കാലമൊന്നും ആയിട്ടില്ല. ഒരു മൺവെട്ടി ഇങ്ങനെ ഉരയ്ക്കും, ഉരച്ചിട്ട് അവർ ബീഡി വരും. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഇതെങ്ങനെ? അവർക്ക് തീപ്പെട്ടിയൊന്നും വേണ്ട, അത് സേഫ്റ്റി മാച്ചസ് അല്ല. അത് മാച്ചസാണ്, സേഫ്റ്റി മാച്ചസ് അപകടമുള്ളതാണ്, എവിടെ വരഞ്ഞാലും തീകത്തും. പിന്നെ അത് മാറി സേഫ്റ്റി മാച്ചസ് ഉണ്ടായി. ഒരു 100 വർഷം ആയത്. ഇനി നമ്മുടെ ഈ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് തീപ്പെട്ടി ഉണ്ടാക്കി, ഈ തീ ഉണ്ടാക്കിയത്? അരണി അരണി എന്ന് വെച്ചാൽ ഈ 50,000 വർഷം മുമ്പ് അവൻ എങ്ങനെയാ തീപ്പെട്ടി ഉണ്ടാക്കിയത്? ഉരച്ച് തന്നെ. പിന്നെ ഇതൊക്കെ എഴുതുന്ന കാലത്ത് ഒരു 2000 വർഷം അല്ലെങ്കിൽ 1000 വർഷം മുമ്പും ഇവൻ ഉരച്ച് തന്നെ ഉണ്ടാക്കിയ തീപ്പെട്ടി. തീപ്പെട്ടിയല്ല, തീ ഒരു തടി താഴെ വെച്ച് വേറെ തടി മേളിൽ വെച്ച്. പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ വീട്ടില് വെറ്റ ഇടിക്കുന്ന കല്ലുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഫ്രീ കുട്ടിക്കാലത്ത് ഞങ്ങളുടെയൊക്കെ പിള്ളേരുടെ ഫ്രീ സർവീസാണ് ഈ വരുന്ന അപ്പൂപ്പന്മാർക്കെല്ലാം ഇത് ഇടിച്ചു കൊടുക്കുക. അപ്പൊ ആ കല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചെറിയ കല്ലിന് വെച്ച് ഇന്ന് അതൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല. വീട് കേട്ടോ, അതിന്റെ അകത്ത് ഇങ്ങനൊരു സാധനമുണ്ട്, അതിന്റെ അകത്ത് വെറ്റെല്ലാം കൂടെ വെച്ചിട്ട് വേറെ സാധനം വെച്ച് ഇടിക്കുക. ഇതേ ടെക്നോളജിയാണെന്ന് എന്തെങ്കിലും ഉപയോഗിച്ചത് തീ ഉണ്ടാക്കാൻ ഈ പുസ്തകം. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഇടിക്കുന്ന ഇത് ഒരു കയറുടെ കയറിട്ട് ഇങ്ങനെ പിടിക്കും. അത് ഭയങ്കര പണിയാണ്, ഭാഗ്യം പോലെയാണ്. ചിലപ്പോൾ പെട്ടെന്ന് കത്തും, ചിലപ്പോൾ കുറേ കിടന്ന് പിടിച്ച് വേരത്ത് പൊളിച്ച് അത് കണ്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാകുന്നു ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴും ഉരച്ച് തന്നെ ഇന്ന് തീപ്പെട്ടിയും എന്താണോ ഉരച്ച് തന്നെ തീ ഉണ്ടാക്കുന്നു. ഇപ്പൊ അതും പോയി, ഇപ്പൊ തീപ്പെട്ടിയും പോയി. ഇപ്പൊ തീപ്പെട്ടി എന്ന് പറയുന്നത് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് സാമ്പ്രാണിത്തിരി കൊളുത്താനാണ്. സാമ്പ്രാണിത്തിരി കൊളുത്തിയാണെങ്കിൽ വീട്ടിൽ തീപ്പെട്ടിയും കാണത്തില്ല. ഇപ്പൊ തീയെ കുറിച്ചുള്ള അറിവ് മാറുന്നതാണ് അത്. ഇന്നത്തെ ഈ തീപ്പെട്ടി എന്ന് വെച്ചാൽ അല്ല, അമോണിയം ലായനിയിൽ മുക്കും, കണ്ടിട്ടുണ്ടോ തീപ്പെട്ടി ഉണ്ടാകുന്നത്? പിന്നെ ഒരു വാക്സിനും നോക്കും, പിന്നെ ഫോസ്ഫറസ്, പൊട്ടാഷ്, കുപ്പി സിലിൻഡർ പൊടി എല്ലാം കൂടി ചേർത്ത് ഒരു സാധനത്തിൽ ഒരച്ചിൽ വെച്ച് ഇങ്ങനെ മുക്കിയെടുക്കും. ഞാൻ പോയി കണ്ടിട്ടുണ്ടത്. അതാണ് അതിന് ശക്തി മാച്ചസ് എന്ന് പറയുന്നത്. അപ്പോ ഈ സാധനം എങ്ങനെ ഉണ്ടാക്കി, ഈ തീപ്പെട്ടി എങ്ങനെ അവർ കൊണ്ടാക്കാൻ പറ്റിയത്? അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഈ തീ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് തീപ്പെട്ടി ഉണ്ടാക്കിയത്. മനസ്സിലായി, ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഫോസ്ഫറസ്, പൊട്ടാഷ് ഇങ്ങനെയുള്ള ചില സാധനങ്ങളിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് എന്താണ്, അതായത് തീ ഉണ്ടാകുന്നതിന് മൂന്ന് സാധനം വേണം. ഒന്ന് ഓക്സിജൻ, മറ്റൊന്ന് അതിന്റെ ഒരു ഇന്ധനം, മറ്റൊന്ന് ഹീറ്റ്. ഇതെല്ലാം തീപ്പെട്ടിയിലുണ്ട്. അപ്പോൾ തീ കത്തും. അപ്പൊ ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഇതുണ്ടായത്. അപ്പൊ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിൽ എന്താ എഴുതിയിരിക്കുന്നത്? പഴയ ഗ്രന്ഥങ്ങളിൽ തീയിലൊരു ശക്തിയുണ്ട്, അഗ്നിയിൽ, അതാണ് പൊള്ളിക്കുന്നത്. അതായത് തീ ഉണ്ടാ നമ്മുടെ ദേഹം എങ്ങനെ പൊള്ളുന്നു, എങ്ങനെ ദഹിപ്പിക്കും എന്നുള്ളത് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടാകില്ല. കാരണം തീ എങ്ങനെ ഉണ്ടാകുമെന്നും അവർക്കറിയില്ല. ഈ പൊള്ളിക്കുന്നതിന് വേറൊരു സയൻസ് ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ വേറെ ദിവസം പറയാം. അപ്പോ ഈ തീ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല, അത് പൊള്ളിക്കുമെന്ന് എങ്ങനെ അറിയത്തില്ല. അറിയാത്തതിന് പറയുന്ന ഒരു പേരാണെന്ത്? ശക്തി. അതിലൊരു ശക്തിയുണ്ട്, അത് പൊള്ളിക്കുന്നു. ഇതാണ് ശക്തിവാദത്തിന്റെ അടിസ്ഥാനം. അപ്പോ ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അത് എന്താണോ പൊള്ളിക്കുക എന്ന് പറയുന്ന ആ അതിന് നടക്കുന്ന ആറ്റമിക് വൈബ്രേഷൻ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഇന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശക്തി എന്ന് പറയുന്നതിനെ നമുക്ക് ദൃഷ്ടാന്തമാക്കാൻ പറ്റില്ല. ആ ദൃഷ്ടാന്തം പറഞ്ഞാൽ ഇന്നുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ശക്തിയാണല്ലോ ഒരു വലിയ ഉദാഹരണമായിട്ട് പറയുന്നത്. അഗ്നി പൊള്ളിക്കുന്നത് പോലെ, അഗ്നിയുടെ ഒരു ശക്തി ഇരിക്കുന്നത് പോലെ ഒരു ശക്തി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അത് നമ്മൾ അന്ന് പഴയ കാലത്ത് തീയിൽ നിന്ന് പഠിച്ച ഒരു ഉദാഹരണമാണ്. തീ പൊള്ളിക്കുന്നെങ്കിൽ അതിലൊരു ശക്തിയുണ്ട്, അതുപോലെ എല്ലാത്തിലും ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ശക്തി എന്താണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ഒരു ശക്തിയുണ്ട്. അപ്പൊ ഇന്നത്തെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചവരുടെ അടുത്ത് ശക്തിയാണ് പൊള്ളിക്കുന്നതെന്ന് പറഞ്ഞ് അതിനൊരു ഉദാഹരണമായിട്ട് എടുത്തു വെച്ചു കഴിഞ്ഞാൽ ഇന്നുള്ള ഒരു അംഗീകരിക്കും. കാരണം ശക്തിയുടെ കാലമൊക്കെ പോയി. അത് തീ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് സംഭവിക്കുന്നു എന്ന് അറിയാത്ത കാലത്താണ് അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഇന്ന് അതിനെക്കുറിച്ചുള്ള അറിവ് മാറി. പക്ഷെ അന്ന് അത് മതിയായിരുന്നു, അതായിരുന്നു അന്നത്തെ യുക്തി, ശക്തിയും ശക്തനും. ഇന്ന് ആ യുക്തി കൊണ്ട് കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ എന്തുവരും? ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അത് നടക്കത്തില്ല, അല്ലാത്തവർക്ക് നടക്കും. അതിനർത്ഥം അദ്വൈതത്തിൽ യുക്തിയല്ലെന്നല്ല, യുക്തിയില്ലെന്നല്ല, അദ്വൈതത്തിൽ യുക്തിയുണ്ട്. പക്ഷെ ആ കാലത്തെ അഗ്നി പൊള്ളിക്കുന്നത് അതിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ യുക്തിയാണ് ഇന്നും നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? കാലം മാറുമ്പോൾ യുക്തി മാറുമെന്നേ ഉള്ളൂ, യുക്തി ഇല്ലാന്ന് അർത്ഥമില്ല. ഇന്ന് നിങ്ങൾക്ക് അദ്വൈതത്തെ വിശദീകരിക്കാം, നിങ്ങൾക്ക് വേറെ യുക്തികൾ കണ്ടുപിടിക്കുന്നു അല്ലേ? ഇന്നെന്തെങ്കിലും യുക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അദ്വൈതം പറയണമെന്ന് പഴയ യുക്തി പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർ ചോദിക്കും അതെന്ത് ശക്തിയാണോ, അവർ പറയും പൊള്ളിക്കുന്ന എന്താണോ എന്നാൽ അത് കൃത്യമായി പറയും. ശക്തി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും. ഇപ്പോ പറഞ്ഞു വരുന്ന എന്താണോ ഉദാഹരണങ്ങൾ പറയുന്നത് അന്നത്തെ ഭൗതികമായ അറിവ് വെച്ച് പറഞ്ഞാണ് എല്ലാ ഉദാഹരണം. അത് യുക്തിക്ക് വേണ്ടി പറഞ്ഞാണ്. ഇന്ന് ആ പറഞ്ഞ പല ഉദാഹരണങ്ങളും പ്രസക്തമാണ് എന്ന് പറഞ്ഞാൽ യുക്തി ഇല്ലെന്നുള്ള അർത്ഥം നമ്മൾ പുതിയ യുക്തികൾ കണ്ടുപിടിക്കുന്നുണ്ട് എന്നാണ്. എന്തിനു വേണ്ടി നമ്മൾ പുതിയ യുക്തിയെ കണ്ടുപിടിക്കണം എന്ന ചോദ്യം വരും. എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? പണ്ടുള്ളവർ ചെയ്ത പോലെ തന്നെ. പണ്ടവർ യുക്തി കണ്ടുപിടിക്കുന്ന എന്തിനു? അദ്വൈതം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ അവര് അംഗീകരിക്കും, അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നു, അതിന് ന്യായീകരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? യുക്തി കണ്ടുപിടിക്കുന്നത്. ഇന്ന് നിങ്ങൾ അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുതിയ യുക്തി കണ്ടുപിടിക്കും. ഇത്രയേ ഉള്ളൂ. അല്ല, യുക്തിയിലൂടെ ഇത് മനസ്സിലാക്കാൻ പറ്റുക. അല്ല, യുക്തിയില്ലാതെ ഇത് വിശ്വസിച്ചോളാൻ പറഞ്ഞ ആരും സ്വീകരിക്കും? ആരും സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് സ്വപ്നത്തിന്റെയും മറ്റ് ഇനിയെങ്കിലും മത്സരം. ദൃഷ്ടാന്തം എവിടെ പറയുന്നു? ഞാൻ പലതവണ പറഞ്ഞാണ്, വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ കണ്ണം വിളിച്ചിരിക്കും. യുക്തിക്ക് വേണ്ടി പറയുന്നു. അങ്ങനെ ഈ അദ്വൈത ഭാഷ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള നൂറുകണക്കിന് യുക്തികൾ ഉപയോഗിക്കുകയാണ്. ഭാഷ എന്ന് പറയുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് യുക്തി ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ട് പലതരത്തിൽ അദ്വൈതത്തെ സമർത്ഥിക്കുന്ന അന്ന് ഇതിനെ ചോദ്യം ചെയ്യാൻ വന്നവരെല്ലാം അത് ഏറെക്കുറെ അത് സമ്മതിച്ചു. അതുകൊണ്ടാണ് ആ ഒരു സിദ്ധാന്തത്തിന് ആ കാലത്തെ അതിജീവിക്കാൻ കഴിഞ്ഞത്. ഒരു ആശയത്തിന്, ഒരു സിദ്ധാന്തത്തിന് ഒരു കാലത്തെ കടന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ കാലത്ത് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ കഴിഞ്ഞു. എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റും. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ അടുത്ത കാലത്ത് കേരളത്തിലൊരു വലിയ മാർക്സിസ്റ്റ് ചിന്തകൻ പറഞ്ഞു, വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് ഇന്നിപ്പോ പറഞ്ഞാൽ ശരിയാവില്ല. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇന്നത്തെ ചോദ്യങ്ങൾക്ക് അവിടെ അതിജീവിക്കാൻ കഴിയത്തില്ല? അത് തന്നെ പ്രശ്നം. പറഞ്ഞത് സത്യമാണ്. കാരണം മാർക്സിത അവതരിപ്പിക്കുന്ന ഉണ്ടായിരുന്ന ശാസ്ത്രവിജ്ഞാനം എല്ലാം മാറി. സാമ്പത്തിക ശാസ്ത്രവിജ്ഞാനം എല്ലാം മാറി. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും ഇന്നുള്ളവർ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ അടിസ്ഥാനപരമായ പല പെശകളും ഉണ്ട്. അപ്പൊ ഇന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാലഹരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അത് വെളുക്കാൻ പ്രയാസം. ഒരു സൈദ്ധാന്തികമായ തലത്തിൽ നിൽക്കത്തില്ല. പിന്നെ ഈ പാർട്ടി ഉണ്ടാക്കാൻ ഭരണം പിടിക്കാം, അതൊക്കെ പൊളിറ്റിക്സ്, അത് വേറെ. ആ സിദ്ധാന്തത്തെ കുറിച്ച് പറയുക, അതിന് അതിജീവിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഇന്നത്തെ ശാസ്ത്രീയമായ വീക്ഷണങ്ങളെയൊന്നും അതിജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ മാർക്സിസം പോയിട്ട് നിയോ മാർക്സിസം ഒക്കെ ഉണ്ടായി യൂറോപ്പിലും മറ്റും. ഒരുപാട് പേര് നിയോ മാർക്സിസം ഒക്കെ ഉണ്ടായി. അതിൽ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അന്നത്തെ ഭൗതിക വിജ്ഞാനത്തിന്, അന്നത് ശരിയായിരുന്നു, അന്നത്തെ ഭൗതിക വിജ്ഞാനം അനുസരിച്ചിട്ടാണ് അവരീ പറഞ്ഞ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കി. വിചാരിച്ചാൽ യുക്തിയില്ലാന്നല്ല, അതിൽ സാമ്പത്തിക ശാസ്ത്രം എല്ലാം ഉണ്ട്, എല്ലാം ഉള്ളത് തന്നെയാണ്. പക്ഷെ കാലം മാറിയില്ല. അത് പഴയ എല്ലാ ദർശനങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം യുക്തിക്ക് വേണ്ടി എന്താണ് പറഞ്ഞിരിക്കുന്നതാണ് എന്ന് പലതവണ പറഞ്ഞ് ഞാനിതാ വീണ്ടും പറയുന്നു. ഇനിയും എന്നെ വെള്ളം കുടിപ്പിക്കരുത്, മനസ്സിലായത്?